സർക്കാരിൽ നിന്ന് തരുന്ന ആനുകൂല്യമാണോ അതേ അവകാശമാണ്? എങ്ങനെ? എന്താണ് നേതാവ് എന്ത് പറയുന്നു? ഇവർക്ക് അവകാശത്തിന് വേണ്ടി ബാധിക്കുന്നവരാണ്. അപ്പൊ സന്യാസിക്ക് സർക്കാരിന്റെ പൈസ തരാൻ ഒരു വകുപ്പുമില്ല, ഒരു ഭരണഘടനയിലും പറയുന്നില്ല. സന്യാസിന്റെ വയസ്സായി കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും, തൊഴിലൊന്നുമില്ലെങ്കിൽ സർക്കാരിൽ നിന്ന് 1500 എങ്ങാണ്ട് പെൻഷൻ കിട്ടും, മാത്രമേ ഉള്ളൂ. ആ അതായത് ഒരു പ്രസ്ഥാനത്തിന് പിന്നെ വിശ്വാസികളുണ്ടെങ്കിൽ, വിശ്വാസികളാണ്, അനുയായികളുണ്ടെങ്കിൽ ഇപ്പോൾ അവര് കൊടുക്കുന്ന ടാക്സ്, ആ ടാക്സിൽ നിന്ന് ഒരു പിന്നെ ഒരു വിഹിതം ആ വിശ്വാസികളുടെ പേരിൽ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടാം. അത് ഒരു സർക്കാരിന്റെ ഔദാര്യമുണ്ട്, അതൊരു അവകാശം തന്നെയാണ്. ഇപ്പൊ ഈ വിശ്വാസികൾ ടാക്സ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സോപ്പ് വാങ്ങിച്ചാലും എന്ത് ചെയ്യുന്നു, സർക്കാർ നമ്മളിൽ നിന്ന് ടാക്സ് എടുക്കുന്നു. അപ്പൊ വിശ്വാസികളിൽ നിന്നെല്ലാം ടാക്സ് പിരിക്കുന്നുണ്ട്. അപ്പോ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ സമ്പത്താണ് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഉള്ള വിശ്വാസികൾ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാർ പല വകുപ്പിൽ നികുതിയായി പിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസികളുടെ പേരിൽ പ്രസ്ഥാനത്തിന് ആവശ്യപ്പെടാം ഞങ്ങൾ ഇന്ന് പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ കുറച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് സർക്കാരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലും അത് ഒരു ഔദാര്യമൊന്നുമല്ല, അത് അവകാശപ്പെട്ടത് തന്നെയാണ്. പിന്നെ അത് ചോദിച്ച് വാങ്ങിയെടുക്കുന്നത് ആ പ്രസ്ഥാനത്തിന് നയിക്കുന്നവരുടെ കഴിവ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ അത് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരോട് യാചിക്കേണ്ട കാര്യമൊന്നും. അപ്പം ഇന്ന് രാവിലെ ഒരാളൊരു ചോദ്യം ചോദിച്ചു, അതിനൂടെ മറുപടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോവാം. അതായത് ഇന്നത്തെ ചോദ്യം ഇതാണ്, മതാതീത ആത്മീയത, ഇത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, മതാതീത ആത്മീയത. എന്റെ അറിവിൽ അങ്ങനെ മതാതീയത ആത്മീയത എന്ന് ഗുരു പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാനോടത്തും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് പ്രചാരത്തിൽ വന്ന ഒരു മുദ്രാവാക്യമാണ് മതാതീത ആത്മീയത. ഗുരു പറഞ്ഞിട്ടുള്ളത് മതത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു മതം, അത് പറഞ്ഞിട്ടുള്ളു. ഒരു മതം എന്നാ പറഞ്ഞത്? ഈ മതാതീത ആത്മീയത എന്ന് ആ 93 എന്നാ സ്വാമി പറയുന്നു. അപ്പൊ അതിനൊന്നും ഇങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല എന്നാണ്. എന്തായാലും ഗുരു അങ്ങനെ ഒരിടത്തും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വരുന്ന ചോദ്യം, ഗുരു പറഞ്ഞതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാമെന്നുള്ളതാണ്. ഇങ്ങനൊരു വ്യാഖ്യാനം മതാതീത ആത്മീയത എന്ന് പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കണം, അത് പരിശോധിക്കേണ്ട. ഗുരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് വ്യക്തിപരമായി സ്വന്തം കാര്യത്തിൽ നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ വാർഷികമൊക്കെ നമ്മുടെ സജിതാൻ സ്വാമി എല്ലാരും കൂടെ ചേർന്ന് ആഘോഷിച്ചു ഒരു വർഷമല്ലേ. ജാതി ജില്ലാ വിളംബരം എന്നെല്ലാം പറഞ്ഞു ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നത് 1916 പതിനാറിലല്ലേ പ്രബുദ്ധ കേരളത്തിൽ പ്രസിദ്ധപ്പെടുത്തി. 14 മറ്റോ ചില 16 എനിക്ക് തോന്നുന്നു. 14 ആലുവ അദ്വൈത ആശ്രമത്തിൽ ഒരു ബോർഡ് എഴുതി വെച്ചത്. എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് 14 16 ഇത് ഇങ്ങനെ ഒരു വിളംബരം വരുന്നത്. അതിനെ കുറിച്ച് മറ്റു ചില കാര്യങ്ങളൂടെ ഉണ്ട്. 1912 SNDP സ്വത്തുക്കളെല്ലാം കൈമാറി. 14 വീണ്ടും അതിന് ഒരു വേറെ മാറ്റം വരുത്തി. 16 ഒരു വിളംബരം വന്നു. അപ്പൊ യോഗവുമായിട്ട് ചെറിയ ഒരു അകൽച്ചയിലായി. അതേ വർഷം തന്നെ ഒരു 16 തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. വർഷം ത്തിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. കൊല്ലത്ത് ഇവിടെ ഒരു പ്രസിദ്ധമായ ഒരു പ്രസംഗം, ഇതാണ് അച്യുതൻ മേശി പണി കഴിപ്പിച്ച നമ്മുടെ അവിടെ ഒരു ആശ്രമമുണ്ടല്ലോ കൊല്ലത്ത്. അവിടെ കടപ്പാക്കട അവിടെ ഒരു കെട്ടിടം പണി കഴിപ്പിച്ച് അതിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗുരു ഒരു പ്രഭാഷണം നടത്തി. അത് അന്ന് തന്നെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലാദ്യത്തെ ഒരു വരിയാണ് നമ്മുടെ ഇവിടുത്തെ സ്വാമിമാരെല്ലാവരും കൂടെ ചേർന്ന് വെട്ടിക്കളഞ്ഞത്. ഒരു അന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഇന്ന് അതിനപ്രത്യക്ഷമാണ്. അതറിയാമോ? അത് മറ്റേ വിളംബരത്തിൽ ഇതിലെ ആദ്യത്തെ വരി വെട്ടിക്കളഞ്ഞു. അപ്പോ അതെന്തോ ആയിക്കോട്ടെ, അത് വേറെ വിഷയം. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവർ ചെയ്തു. അപ്പോ പക്ഷെ അത് വെട്ടിത്തിരുത്തലുകളെന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും കിടക്കുമല്ലോ. അത് ജി പ്രിയദർശനെ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ, ഗുരുവിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ ഗുരുവിനെ സംബന്ധിച്ച്, അങ്ങനെ എന്തോ പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്ത് അത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. വെട്ടിയത് കൂടെ അതിനകത്തുണ്ട്. പിന്നെ അതിന്റെ അവസാനം പറയ ഒരു വാചകം പറയുന്നുണ്ട്. പറഞ്ഞതായിട്ട് ദേശാഭിമാനി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നാം ജാതിമത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് ഒരു ജാതി മത ജാതിയോടോ മതത്തോടോ മമത ഇല്ലെന്നേ അർത്ഥമുള്ളൂ എന്നാണ് എന്നൂടെ പറയുന്നത്. അപ്പം മറ്റത് പറഞ്ഞതിന് ശേഷമാണ് ഇതുകൂടെ പറഞ്ഞത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ആദ്യം മറ്റത് പറഞ്ഞു. എന്താണ്? ജാതി മതങ്ങൾ മതഭേദം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു. എന്താണോ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജാതിയോടോ മതത്തോടോ മമത ഇല്ല എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു ഭേദഗതി കൂടെ വേണം. കാരണം ഇതൊക്കെ 16 കാലഘട്ടം ആണ്. 16 എന്ന് പറയുമ്പോൾ വീണ്ടും 10-12 വർഷം ഗുരുവിന്റെ പ്രവർത്തനം വളരെ സജീവമായി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിലൊരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അത് പരിഹരിക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം നമുക്ക്. പിന്നെ ആദ്യം മുതലേ തന്നെ ഗുരു യോഗത്തിനയക്കുന്ന സന്ദേശങ്ങള് പ്രസ്താവനകള്, യോഗത്തിനയച്ച സന്ദേശങ്ങൾ എന്നൊക്കെ പറയുന്ന രേഖകളാണ്, റെക്കോർഡുകളാണല്ലോ. വിവേകോദയത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പല കുറിപ്പുകള്, ഇതിലെല്ലാം ഗുരു പ്രധാനമായിട്ടും പറയുന്ന ഒരു മതപരിഷ്കരണത്തെ കുറിച്ചാണ് എല്ലായിടത്തും. എന്ന് വെച്ചാൽ മതപരിഷ്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സെന്റ് പി യോഗത്തിന്റെ കൂട്ടി യാഥാസ്ഥ്യത്തിൽ തന്നെ അത് തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന എന്താണോ, ഈഴവരുടെ വൈദികവും ലൗകികവുമായ അഭ്യുന്നതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ അതിന്റെ തുടക്കം തന്നെ. പിന്നീട് അതിന് മാറ്റം വരുത്തി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ജനനം മുതൽ മരണം വരെയുള്ള ആചാരങ്ങളിലുള്ള പരിഷ്കാരം, ആചാര പരിഷ്കാരം എന്ന് തന്നെ പലയിടത്തും പറയുന്നുണ്ട്, മതപരിഷ്കരണമെന്ന് ചിലയിടത്ത് പറയുന്നുണ്ട്, ചിലടത്ത് പറയുന്നുണ്ട് ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ ഭാവങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം, പ്രസംഗങ്ങൾ നടത്തണം. ഇങ്ങനെ ഈ മതത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിൽ അല്ല ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നു. അത് സാമുദായികമായ പ്രവർത്തനങ്ങളായാലും ശരി, മറ്റ് സന്ദേശങ്ങളായാലും ശരി, അല്ലെങ്കിൽ ഈ മതം എന്ന് പറയുന്നതിന് ഗുരു നേരിട്ട് നിർവചിച്ചിരിക്കുന്നത് ആത്മോപദേശത്തിൽ. മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് ഓരോരുത്തരെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇപ്പോ എന്താണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു പറഞ്ഞതല്ല, ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് ആത്മാനന്ദ സ്വാമികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ വളരെ പ്രസിദ്ധമായ സംഭാഷണം, അത് ഗുരുവിന്റെ അവസാന കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയാണ്. സി വി കുഞ്ഞിരാമനുമായിട്ടുള്ള സംഭാഷണം, അതിന് അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഗുരുവുമായിട്ട് പലതവണ സംഭാഷണം നടത്തിയത് ഞാൻ സംഗ്രഹിച്ചതാണ്, അല്ല ഒരു ചോദ്യോത്തര രീതിയിൽ ഒരു സംഭാഷണം നടത്തിയല്ല, എന്നിട്ട് ഞാനതിനെ എഴുതി തയ്യാറാക്കി ബോധാനന്ദ സ്വാമിയെ കാണിച്ച് സമ്മതം വാങ്ങി, സത്യവർദ്ധ സ്വാമികൾ മുഖാന്തരം ഗുരുദേവനെ കാണിച്ചു അംഗീകാരം വാങ്ങിയെന്നാണ്. എന്തുകൊണ്ട് ഇദ്ദേഹം നേരിട്ട് ഗുരുദേവനെ കാണിച്ച അംഗീകാരം വാങ്ങിയില്ല, ഗുരു ജീവിച്ചിരിക്കുന്ന സമയത്താണ്, അങ്ങനെയൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഗുരുവിന്റെ മതത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം. പിന്നെ വരുന്നത്, പ്രധാനമായി വരുന്നത് സർവമത സമ്മേളനം ആലുവ 24, അത് സത്യവ്രത സ്വാമിയാണ് തയ്യാറാക്കിയ സ്വാഗത പ്രസംഗം. ഇതിനും അവിടെ സത്യവ്രത സ്വാമികൾ പറയുന്നു ഗുരുവിന്റെ സമ്മതത്തോടുകൂടി ഇത് പ്രസിദ്ധീകരിക്കുന്നു, ഗുരുവിന്റെ അംഗീകാരത്തോടുകൂടിയെന്നാണ്. അപ്പൊ കുറച്ചത് ഇങ്ങനെയാണ്, എന്താണ് അംഗീകാരത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്നു, മറ്റത് ഗുരു നേരിട്ട് പറയുന്നതാണ്. എന്താണ് എന്താണ് ഒരു മതം, അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവർ അവരന് സുഖത്തിനായവരെയാണ് ജഗതിയിൽ ഇമ്മതമേകം, അത് ഗുരുവിന്റെ അഭിപ്രായമാണ്. ഏകമതം അപ്പോ അതിൽ പിന്നെ വേറെ ആർക്കും ഇടപെടാൻ പറ്റില്ല, കാരണം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അഭിപ്രായം വേണം വരാം, കൃത്യമായും ഗുരുവിന്റെ അഭിപ്രായം തന്നെ ആയിരിക്കണമെന്നില്ല. ഇതിലങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഗുരു തന്നെ എഴുതി വെച്ചതാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവർ അവരെന്നെ സുഖത്തിനായി വരെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, എന്താണോ ഏകമതം എന്ന് പറയുന്നതിന് ഇങ്ങനെ ആത്മസുഖത്തിനായി പ്രവർത്തിക്കുന്നു എല്ലാവരും. അപ്പൊ ഇത് ഒരു മതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിലിരിക്കുന്ന മതങ്ങളുമായിട്ടും ഇതിന് ബന്ധമൊന്നുമില്ല. ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ അതൊരു ചട്ടക്കൂടാണ്, അതിനകത്ത് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും അവരുടേതായ പ്രമാണവും സംഘടനയും എല്ലാം ഉണ്ട്. ഇസ്ലാം മതം അതുപോലെ തന്നെ. ഹിന്ദുമതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദുമതം എന്നുള്ളത് ഒരു മതത്തിന്റെ ഒരു സ്വഭാവം വരുന്നത് ഇവിടെ മുസ്ലിങ്ങളുടെ ആക്രമണവും ക്രിസ്ത്യാനികളുടെ അധിനിവേശവും ഒക്കെ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ജാതികളാണ്, ചാതുർവർണ്ണിയും പിന്നെ ബഹിഷ്കൃത ജാതികളും ഉപജാതികളും ആദിവാസികളും. അവിടെ നിന്നും ആരും ഒരു മതം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ ബ്രഹാമിക് മതങ്ങളെന്ന് പറയും, ക്രിസ്തു മതം, ഇസ്ലാം മതം, സെമിറ്റിക്കെന്ന് പറയുന്നതാണ് എബ്രഹാമിക് മതങ്ങളെന്ന് പറയുന്നത്. എബ്രഹാമിൽ തുടങ്ങിയ മതങ്ങൾ, ഇവരുടെ എല്ലാം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് യഹൂദ മതമായാലും ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായാലും അതിനെ പൊതുവെ പറയുന്ന പേരാണ് ഇസ്ലമിറ്റിക് എന്ന് പറയുന്നത്. ഈ മതങ്ങൾ, ഈ മൂന്ന് മതങ്ങൾ, പിന്നെ ചെറിയ ചെറിയ മതങ്ങൾ മുമ്പും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഒരു മതമായിരുന്നില്ല. ഇത് മൂന്നും പ്രബലമായ മതങ്ങളാണ്. ഇത് മൂന്നിനും കൂടെ പൊതുവായി പറയുന്ന പേരാണ് സെമിറ്റിക് മതങ്ങൾ, അല്ലെങ്കിൽ എബ്രഹാമിക് മതങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ വരുന്നത്. അതുവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതമെന്ന് പറഞ്ഞാൽ അദ്വൈത മതം, വൈഷ്ണവ മതം അങ്ങനെയുള്ള കുറെ സിദ്ധാന്തങ്ങളും അതിനെ പിന്തുടരുന്ന കുറച്ച് ആൾക്കാർ. അഭിപ്രായവും മതം എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗികമായ വീക്ഷണേ ഉള്ളൂ. അത് ആത്മാനുസ്വാമി പറഞ്ഞിരിക്കുന്നതല്ല. ആ വേദാന്ത മതം എന്നൊക്കെ പറയുന്നത് അഭിപ്രായം, ഒരാശയം എന്നുള്ള രീതിയിൽ പറയാം. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ഗുരു അതിനെ പിന്തുടരുന്ന കുറെ ആൾക്കാർ അദ്വൈതം, ഇഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിൽ ഹിന്ദുമതം എന്ന് പറയുമ്പം ഇതിനൊന്നിനായിട്ട് വിളിക്കാൻ പറ്റില്ല, അദ്വൈതത്തെ മാത്രമായിട്ട് വിളിക്കാൻ പറ്റും. അത് കേവലം ഒരാശയം മാത്രം. അത് ഈ എന്താണോ സി വിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുദേവൻ പറഞ്ഞതായിട്ട് സി വി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്ലാം മതവും ക്രിസ്തു മതവും എല്ലാം ഒഴിക്കെ ഇന്ത്യയിലുള്ള എന്താണോ എല്ലാത്തിനും കൂടെ ചേർത്തിട്ടാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിർവചനമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിൽക്കാലത്ത്, സ്വതന്ത്ര ഭാരതത്തിൽ അത് വന്നിട്ടുണ്ട്. കോടതി വിധികളിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും കൂടെ ഹിന്ദുമതമൊന്നും കണക്കാക്കാം എന്ന്. പക്ഷെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ സിഖ് മതം അവർ സ്വന്തം സിഖായിട്ട് തന്നെ, അവർ ഹിന്ദുവായിട്ടല്ല അവർ സ്വീകരിച്ചിരിക്കുന്നത്, സിഖായിട്ട് തന്നെ അവർ നിൽക്കുന്നു. ജൈനമതം അവർ ജൈനമതമായിട്ട് തന്നെ ഇന്നും നിൽക്കുന്നു. ബുദ്ധമതം ഒരിക്കലും ഹിന്ദുമതം എന്ന് അവരൊരിക്കലും പറയത്തില്ല. അപ്പോ ആദ്യകാലത്ത് ബുദ്ധൻ ബുദ്ധന്റെ അനുയായികൾ, ബുദ്ധന്റെ ആശയത്തെ പറ്റിയ അനുയായികൾ അങ്ങനെ ആരും നിന്നിരുന്നു. പിന്നെ ബുദ്ധമതത്തിനെ സംബന്ധിച്ച് ഒരു മാറ്റം നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. കാരണം അശോകനും മറ്റും ബുദ്ധമതം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പൊതുവെ ജനങ്ങളെല്ലാം അങ്ങനെ ഒരു മതവിശ്വാസികളായി. ഹിന്ദുമതം എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരിക്കലും സംഭവിച്ചില്ല. ഹിന്ദുക്കളെന്ന് ഈ ദേശത്ത് താമസിച്ചിരുന്നവരെ പൊതുവെ വിളിച്ച പേരാണ്, അത് മതത്തിന്റെ അടിസ്ഥാനത്തിലുണ്ട്. ആ ഹിന്ദു ദേശത്തെക്കുറിച്ച് എന്താണോ മുസ്ലിങ്ങളുടെ ഹദീസുകളിൽ പോലും ഈ ഹിന്ദു ദേശത്തെക്കുറിച്ച് പരാമർശമുണ്ടെന്നോ. എന്നുവെച്ചാൽ ഇന്നേക്ക് ഒരു 1600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ദേശത്ത് ഉള്ളവരെ ഹിന്ദുക്കളെന്ന് വിളിച്ചിട്ടുണ്ട്. അതൊരു മതം എന്നുള്ള രീതിയിലല്ല. ഇവിടെ കഴിഞ്ഞിരുന്നവര് എല്ലാം വിളിച്ചിരുന്നു, ഹിന്ദുക്കളെന്ന് വിളിച്ചിരുന്നു. അതും അന്ന് ഹിന്ദുക്കളെന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയല്ല, കുറച്ചുകൂടെ വിശാലമായ ഇന്ത്യയാണ്. ഇന്ത്യക്കകത്ത് താമസിക്കുന്നവർ ഹിന്ദുക്കളെന്ന് വിളിച്ചിരുന്നു. അതിനൊരിക്കലും ഒരു മതം എന്നുള്ള ഒരു ഐഡന്റിറ്റി ഇന്നത്തെപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗുരുദേവൻ മതപരിഷ്കരണം എന്ന് പറയുമ്പം ശരിക്കും അത് സനാതനധർമ്മ പരിഷ്കരണമല്ല. കാരണം സനാതനധർമ്മ പരിഷ്കരണം എന്ന് പറയുമ്പോൾ അത് സ്മൃതികൾക്കനുസരിച്ച് ആണ് നടപ്പിലാക്കിയത്. ഗുരു അങ്ങനെ ആ സ്മൃതികളെയൊന്നും സ്വീകരിച്ചിട്ടില്ല. സ്മൃതികൾക്ക് അനുസരിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ ജനനം പോലുള്ള കാര്യങ്ങളെല്ലാം മനുസ്മൃതിയിലും യാജ്ഞവൽക്കിയ സ്മൃതിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? അങ്ങനെ അതനുസരിച്ച് മതപരിഷ്കരണം വരുത്തുകയാണെങ്കിൽ അത് അവിടെ ജാതി വരും. ഓരോ ജാതിക്കും ഓരോ പരിഷ്കരണമാണ് ആചാരങ്ങൾ. എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ ജനിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ക്ഷത്രിയന്റെ, വൈശ്യന്റെ, ശൂദ്രന്റെ. ഇനി ഈ വർണ്ണബാഹ്യർക്കാണെങ്കിൽ അവർക്ക് ധർമ്മമേ ഇല്ല. അവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു പരിഷ്കരണം ഏർപ്പെടുത്താനേ ഇല്ല. കാരണം അവർക്ക് ധർമ്മമില്ല. ധർമ്മം ഈ നാല് ജാതികളിൽപ്പെട്ടവർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് പിന്നെ അവര് ഈ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ പരമ്പരാഗതമായോ വരുന്ന ഇന്നും ആദിവാസികളുടെയൊക്കെ ഇടയിൽ നിലനിൽക്കുന്നത് പോലെയുള്ള ചില ആചാരങ്ങൾ അത്രയുണ്ട്. അപ്പോ സനാതനധർമ്മ പരിഷ്കരണം ഗുരു ഇവിടെ നടപ്പിലാക്കി എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അത്തരം സ്മൃതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇവിടെ സ്വീകരിച്ചിരിക്കാം. പക്ഷെ അത് കുറെയൊക്കെ ഇവിടെ പാരമ്പര്യമായിട്ട് കുറെയൊക്കെ നിലനിന്നതാണ്, അതിനെ പരിഷ്കരിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ ഭാഗങ്ങളെ കുറിച്ച് പറയണം എന്ന് ഗുരു ഉദ്ദേശിക്കുമ്പോൾ അത് പറയുന്നത് ഈ ദർശനങ്ങളെയാണ്. ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണം എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യന്റെ അദ്വൈതവും മറ്റ് ദ്വൈതവും പോലെയുള്ള ദർശനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ആ ദർശനങ്ങൾ പുരാണങ്ങളിലൂടെയും മറ്റ് സാമാന്യമായി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് ഇന്ത്യ മുഴുവൻ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് കാരണം പുരാണങ്ങളാണ്. സ്മൃതികളെക്കാൾ കൂടുതൽ ഇപ്പോ ഇവിടെ കേരളത്തിൽ തന്നെ രാമായണം, മഹാഭാരതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഥകളിലൂടെയൊക്കെ ഒരുപാട് പ്രചരിച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലപ്പുറം ഈ പറയുന്ന സനാതനധർമ്മത്തിന്റെ ഒരു പരിഷ്കാരമാണ് ഗുരു ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് സ്മൃതി അനുസരിച്ച് ചെയ്തതും ജാതി അനുസരിച്ച് ചെയ്തു അങ്ങനെയല്ല. പിന്നെ ഒരു സമുദായത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്തുന്നതിന് വേണ്ടി ഇപ്പൊ വിവാഹം തന്നെ ഗുരു പലതവണ പരിഷ്കരിച്ചു, ഒരു തവണയല്ല. അതിന് വളരെ ലളിതമായി ചെയ്തു. ഇപ്പോ ക്ഷേത്രപ്രതിഷ്ഠ ശരിക്കും തന്ത്രസമുച്ചയത്തിനും മറ്റും പറയുന്ന പോലെയുള്ള പ്രതിഷ്ഠയല്ല ഗുരു ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ അതിനെ സനാതനമായ സമ്പ്രദായം എന്ന് പറയാൻ പറ്റും. ഗുരു ഗുരുവിൻ്റെതായ ഒരു രീതി ചെയ്യും പ്രതിഷ്ഠകളെല്ലാം. പിന്നെ പൗരോഹിത്യം, കുറച്ച് പൂജാ കർമ്മങ്ങളെല്ലാം അതിനറിയാവുന്നവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷെ അതൊക്കെ ഗുരു എപ്പോഴും എന്ത് ചെയ്തു, അതൊക്കെ പരിഷ്കരിച്ചാണ് നടപ്പിലായത്. കാരണം ജനങ്ങളിങ്ങനെ പൂർണ്ണമായും അന്ധവിശ്വാസത്തിൽ ഒക്കെ അടിമപ്പെട്ട് കിടക്കുമ്പോൾ അവരെ ഒറ്റയടിക്ക് ഒരു മാറ്റം സാധ്യമല്ല. അപ്പൊ അവരുടെ വിശ്വാസങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു സമുദായ പരിഷ്കരണമെന്നോ മതപരിഷ്കരണമെന്നോ ഒക്കെ പറയാം. പക്ഷെ അത് വ്യത്യാസമുണ്ട് ഗുരുവിന്റെ പരിഷ്കരണങ്ങൾ. അവിടെ ഗുരു പൂർണ്ണമായും മതത്തെ കൈവിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ സനാതനധർമ്മം എന്ന് പറയുന്നതിന് അതുപോലെ സ്വീകരിച്ചിട്ടില്ല. അതിന് സ്വീകരിച്ച അവിടെ ജാതി വരും ഉറപ്പായിട്ടും. അപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു മധ്യനിലയിൽ എന്തുകൊണ്ടാണ് ഒരു മതപരിഷ്കരണം എന്ന് പറയുന്നത് നടപ്പിലാക്കുക? അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോ ഇത് മതത്തെ പൂർണ്ണമായും കൈവിട്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ വൈദികം എന്ന് പറയുന്നത്, പഴയ വൈദികം എന്ന് പറഞ്ഞാൽ അത് വേദത്തെ അടിസ്ഥാനമാക്കി വരുന്ന യാഗങ്ങളും മറ്റ് കർമ്മങ്ങളും അത് ഇതൊക്കെയാണ്. ഗുരുവും വൈദികം എന്ന് പറഞ്ഞു, പക്ഷെ അത് ആ രീതിയിലല്ല. ഇവിടെ തന്നെ പ്രചാരത്തിൽ വരുന്ന പൂജയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഗുരു പരിഷ്കരിച്ചത്. അതിനെ ലളിതമാക്കി അത്ര ആണ് വൈദിക മഠമൊക്കെ. അപ്പോ പൂർണമായും മതത്തെ വിട്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോ വാവുബലി ഒരു ഉദാഹരണം. ഈ വാവുബലി എന്ന് പറയുന്നത് വടക്കേന്ത്യയിലൊന്നും ഉണ്ടായില്ല, ഇവിടെ പ്രാദേശികമായി പ്രചരിച്ചിരുന്ന ഒന്നാണ്. അതിനെ ഗുരു ഒന്ന് പരിഷ്കരിച്ചു. അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോ ബ്രാഹ്മണരുടെ ഇടയിൽ നടന്നിരുന്ന ശ്രാദ്ധമാണ്, അവരെന്നും ബാഹുബലിയൊന്നും ചെയ്തില്ല. ഈ തരത്തിലുള്ള ബലികർമ്മങ്ങളൊന്നും അവർ ചെയ്തില്ല. അപ്പോ ഇപ്പോ ഇതിൽ ആ ബ്രാഹ്മണരെ ഒഴിവാക്കി ഹിന്ദു എന്ന് പറയാൻ പറ്റും. നമ്മൾ പറയുന്നത് പ്രാദേശികമായി നിലനിന്നിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ബ്രാഹ്മണരെന്നും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്ത്ര സമുച്ചയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല. അത് അത് അനുസരിച്ച് തന്നെ പോകണമെന്നാണ് അവരുടെ പക്ഷം. ബ്രാഹ്മണ ഇതിലൊക്കെ അന്ന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമായിരുന്നു. ആരാ ചെയ്ത് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലായിരുന്നു. ക്ഷേത്രപ്രവേശനം തന്നെ ചോദിച്ച് ബലം പ്രയോഗിച്ച് ഇവിടെ അടിയും പിടിയും ഉണ്ടാക്കിയൊക്കെ എന്റെ ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നു. ഗുരുവിന്റെ പ്രവർത്തനം കൊണ്ടാണ് എന്താണ്. പിന്നെ അതിന് മുമ്പ് ആറാട്ടൂര് വേലായുധ പണികരെ പോലുള്ളവർക്ക് കുറച്ച് ചെറിയ പ്രാദേശികമായ വിപ്ലവങ്ങളൊക്കെ നടത്തിയെന്നുണ്ടല്ലാതെ ചില വ്യക്തികൾ മൊത്തത്തിൽ കേരളത്തെ ഒന്ന് പിടിച്ചു കുലുക്കി ഏത് ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠയോടുകൂടിയാണ് അതിനൊരു തുടക്കം കുറിച്ചത്. അതിന് മുമ്പേ വേറെ ആർക്കും ക്ഷേത്രത്തിലേക്ക് എത്തി നോക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ചിന്തിക്കാനേ സാധ്യമല്ല. അപ്പോ ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അത് പുരോഹിത ധർമ്മമാണ്. ബ്രാഹ്മണ പുരോഹിതർ, ബ്രാഹ്മണരെന്ന് മൊത്തം പറയാൻ പാടില്ല, ബ്രാഹ്മണരിലെ പുരോഹിതവർഗം, അത് തന്നെ ഒരു വർഗമാണ്. ബ്രാഹ്മണ ജാതിയെ നമുക്ക് മൊത്തമായിട്ട് അധിക്ഷേപിക്കാൻ പറ്റത്തില്ല. ബ്രാഹ്മണരിലെ ഒരു പുരോഹിത മനോഭാവമുള്ള ആൾക്കാർ അവരേർപ്പെടുത്തിയാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. വേദങ്ങൾക്ക് പ്രാമാണ്യം കൊടുക്കുകയും സ്മൃതികൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോ അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞ എന്താണ്, സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുതെന്നാണ് ഗുരു അതിനത്രേ വില കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോ എന്ന് പറഞ്ഞാൽ ഈ സ്മൃതിയിലെ ശൗചമൊന്നുമില്ല ഗുരു പറഞ്ഞത്. ഗുരു പറഞ്ഞത് ഇങ്ങനെ പ്രാകൃതരായി മനുഷ്യൻ ജീവിക്കുന്നു, അവരുടെ ശുചിത്വം കുളിക്കുക, വൃത്തിയായി വരിക, അമ്പലത്തിൽ പോവുക, അതാണ് അതിന്റെ ഒരു ന്യൂനത എന്നുണ്ടായിരുന്നു, അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ഈ ഇന്നത്തെ മനുവാദികൾ പറയുന്നത് പോലെയുള്ള ഒരു ഹിന്ദു മതപരിഷ്കരണമല്ല, എന്നാ അതൊരു മതപരിഷ്കരണമാണ് താൻ. അതിന്റെ വ്യത്യാസം മനസ്സിലാണ്. അല്ല, ഗുരു ഈ പറയുന്ന സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് അതിന് യാതൊരു യാഥാർത്ഥ്യവുമില്ല. കാരണം ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതി അധിഷ്ഠിതമാണ്, പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമാണ്. എന്നാ പൗരോഹിത്യത്തെ ഗുരു പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ ആ പൗരോഹിത്യം എന്ന് പറയുന്നത് എന്താണോ, അന്നത്തെ നിലയിൽ നിന്ന് ജനങ്ങളെ ഒന്ന് പരിഷ്കരിച്ചെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് ഒരു ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് ഈ തീർത്ഥാടനത്തെ കുറിച്ച് പറയുന്ന ഈ സംഭാഷണം മുഴുവൻ ഗുരുവിന്റേതല്ല എന്നും ഇതെല്ലാം ഈ റൈറ്റർ എഴുതിക്കൂട്ടിയാണെന്നും നമ്മുടെ പഴയ വിവേകോദയത്തിൽ ഒരാള് വളരെ തെളിവോടുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. ആ വിവേകോദയം മൊത്തം സംഘടിപ്പിച്ച് വായിച്ചു നോക്കണം, ഞാൻ പണ്ട് വായിച്ചു നോക്കിയതാണ്. ഇത് റൈറ്ററുടെ ഒരു പരിപാടിയാണ്. ഇത്രയൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞ എന്താണെന്നും അടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ എനിക്കിപ്പോ അതേപടി ഓർമ്മയില്ല. അത് ഇപ്പോ ശുദ്ധിയുടെ കാര്യത്തിലൊക്കെ ഈ പൗരോഹിത്യ മതത്തിനും വളരെ നിഷ്കർഷയുണ്ടായിരുന്നു ശുദ്ധി. അപ്പൊ അത് ബുദ്ധർക്ക് മാത്രമല്ല, ബുദ്ധമതത്തിലും ഉണ്ടായിരുന്നു. പൗരോഹിത്യ മതത്തിന് ശുദ്ധിക്ക് അവൾ ഒരു അമിതമായ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ബ്രാഹ്മണ പൗരോഹിത്യത്തിൽ. അല്ല ഗുരു ഇപ്പോ ബുദ്ധൻ ജാതിയെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് വെച്ചാൽ ഈ അസമത്വമുള്ള ജാതി. എന്നാൽ ബുദ്ധൻ ക്ഷത്രിയന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വേറൊരു കാര്യം അതൊക്കെ പറയുന്നുണ്ട്. ബുദ്ധൻ തീരെ, കാരണം അതൊന്നും ആ കാലഘട്ടത്തിൽ സാധ്യമല്ല. എന്താണ് 10-2000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ മനുഷ്യൻ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരു ദുരാഗ്രഹമാണ്. അപ്പോ ക്ഷത്രിയന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഈ ജാതീയമായ ഉച്ചനീചത്വങ്ങളും ബുദ്ധൻ എതിർത്തിരുന്നു. അപ്പോ തന്റെ ഉപദേശങ്ങൾക്ക് എല്ലാ ജാതിയിലും പെട്ടവർ അർഹരാണ്. അത് ഒരുപാട് കഥകളും മറ്റും എന്താണ് ക്ഷുരകൻ, ക്ഷുരകനെ ഉപദേശിക്കുന്നു, ക്ഷുരകൻ നിർവാണത്തെ പ്രാപിച്ചു, അങ്ങനെ പല ജാതികളുടെ എണ്ണത്തെ എടുത്തു പറഞ്ഞ് ബുദ്ധൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങളിലെല്ലാം ഗുരുവിന് ബുദ്ധനോട് താല്പര്യം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അന്ന് ഗുരുവിന്റെ അനുയായികളിൽ ഒരുപാട് പേര് ഈ പറയുന്ന എന്താണ് സി വി കുഞ്ഞിരാം, സഹോദരനയ്യപ്പൻ, മിതവാദി കൃഷ്ണമാക്കി, ഇങ്ങനെ ഒത്തിരി പേര് ബുദ്ധമതത്തിന്റെ അനുയായികളായിരുന്നു. അവരെല്ലാം അങ്ങനെ എന്ന് വെച്ചാൽ അവർ മനസ്സുകൊണ്ട് ബുദ്ധമതത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. കാരണം അതിന് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതേസമയം ആശയപരമായിട്ട് സൈദ്ധാന്തികമായിട്ട് ഒരു ബുദ്ധമതത്തെ സ്വീകരിച്ചില്ല. അതിലെ ക്ഷണികവാദവും വിജ്ഞാനവാദവും അതൊന്നും ഒരു സ്വീകരിച്ചിട്ടില്ല. അവിടെ ഒരു അദ്വൈതം തന്നെയാണ് സ്പഷ്ടമായി സ്വീകരിച്ചത്. അത് ഒരു തത്വം എന്നുള്ളതാണ്. ഇപ്പൊ ഗുരുവിന്റെ ജീവിതത്തിലും ഒരു അവസരത്തിലും അല്ലെങ്കിൽ ഗുരുവിന്റെ സന്ദേശത്തിലും ഒരിടത്തും തന്നെ ഈ മതത്തെ ഒഴിവാക്കുന്ന ഒരു വിഷയം വന്നിട്ടേ ഇല്ല. മറിച്ച് ഗുരു അത് പരിഷ്കരിക്കാനാണ് ശ്രമിച്ചത്. അത് ആ മതപരിഷ്കരണം എന്ന് പറയുന്നത് നിലവിൽ ജനങ്ങൾ ശീലിച്ചു വന്നിരുന്ന അവരുടെ ആചാരങ്ങളെയൊക്കെ പരിഷ്കരിക്കുക. അത് കുളിയിൽ തുടങ്ങി ഈശ്വരാരാധന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പരിഷ്കരണം. അങ്ങനെ പരിഷ്കരിക്കുന്നതിന് ഈ സനാതന ധർമ്മത്തിലെ ചില കാര്യങ്ങളെയും ഗുരു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ വിവാഹത്തിന്റെ ഒരു തന്നെ പരിഷ്കരണത്തിനൊക്കെ അത് ലളിതമാക്കി, ഒന്ന് അതിനൊക്കെ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവന്നു. അപ്പോ അത്രയേ ഉള്ളൂ. അതീ കവിഞ്ഞതിന് സനാതനധർമ്മമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പക്ഷെ മതത്തെ ഇപ്പോ അങ്ങനെ മതത്തെ വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ തന്നെ യോഗത്തിലൂടെ ഈഴവരുടെ ഇടയിൽ ഗുരു പ്രചരിപ്പിച്ച ഈ ആചാരങ്ങൾ, അത് ഇസ്ലാം മതത്തിന്റെ ക്രിസ്തു മതത്തിന്റെ ആചാരങ്ങളെയൊന്നും പ്രചരിപ്പിച്ചില്ലല്ലോ. മതം ഒന്നാണെന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ യോഗത്തിലൂടെയാണ് ഗുരുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ആ യോഗത്തിനൊപ്പം നിന്ന ജനങ്ങളുടെ ഇടയ്ക്കാണ് അത്. പ്രധാനമായിട്ടും ഒരു സമുദായം തന്നെയാണ്. അപ്പൊ അവിടെയൊന്നും ഗുരു ഒരിക്കലും ക്രിസ്തു മതത്തിന്റെ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളൊക്കെ എല്ലാ മതവും ഒന്നാണ് അതുകൊണ്ട് അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അത് ജനങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. ജനങ്ങൾ ഏതാണോ പിന്തുടരുന്നത് അതിനെ ഗുരു പരിഷ്കരിച്ചു. അതിനെ നമുക്ക് മതപരിഷ്കരണം എന്ന് പറയാം. കാരണം അതിന് അതിന് മുമ്പ് തന്നെ പ്രചരിച്ചിരുന്ന ഈ ഹൈന്ദവ ദേവീ ദേവന്മാരെ അവരിലുള്ള പ്രതിഷ്ഠകൾ, വിശ്വാസം, അതിനേക്കാണ് ഗുരു പരിഷ്കരിച്ചത്. അത് അപ്പോൾ അത് തികച്ചും എന്താണ് സനാതന ധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഹൈന്ദവം എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ എന്ന് വിചാരിച്ചത് സ്മൃതികളെയോ വേദത്തെയോ പഴയ രീതികളോ ഒന്നും പിന്തുടരുന്നതല്ല. പക്ഷെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അവരിതിനെയൊന്നുമല്ല സ്വീകരിക്കുന്നത്, അവർക്ക് പ്രമാണമായിരിക്കുന്ന വേദങ്ങളും സ്മൃതികളുമാണ് ഇന്നും പ്രമാണമായി സ്വീകരിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ചെയ്തത്, ഗുരു ഒരു യുക്തി അനുസരിച്ച് ചെയ്തു, അതിൽ നല്ലത്. ആ അല്ല, ഗുരു പറയുന്നുണ്ട് മതസ്വാതന്ത്ര്യം. ഗുരു പറയുന്നതാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, വ്യക്തമായും പറയുന്നുണ്ട്. താൻ പിന്തുടരുന്ന മതം ശരിയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വിട്ടിട്ട് ഒരാൾക്ക് ഏത് മതം വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷെ ഈ അവിടെ ഗുരു ഒന്നുകൂടെ പറയുന്നുണ്ട്, ഇപ്പൊ ബുദ്ധമതം എന്ന് പറയുന്ന അതെല്ലാം ശരിയാണോ, മറ്റു മതങ്ങളൊക്കെ ശരിയാണോ, നിങ്ങളൊരു മതം വിട്ട് വേറൊരു മതത്തിൽ പോയി കഴിഞ്ഞാൽ അതും ചോദിക്കുന്നുണ്ട്, ആ മതമെല്ലാം പൂർണ്ണമായും ശരിയാണോ. അപ്പോ പറയുന്നുണ്ട് അത് ശരിയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മതം മതപരിവർത്തനം എന്ന് പറയുന്ന ആ തർക്കം നടക്കുന്ന സമയത്തും ഗുരു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മതപരിഷ്കരണമാണ്, അപ്പൊ ഏത് മതവും പരിഷ്കരിച്ച് സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നതിനും പരിഷ്കരിച്ച് നിങ്ങൾക്ക് സ്വീകരിക്കാം, വേറൊരു മതത്തിൽ പോകേണ്ട ആവശ്യമില്ല. അതുണ്ടല്ലോ സനാതന, പക്ഷെ അതിനെ സനാതന ധർമ്മം എന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം സനാതന ധർമ്മം എന്ന് വിളിക്കുമ്പോൾ അതിനുള്ള എല്ലാ മാലിന്യങ്ങളും വരും. ഇത് ഗുരു ഒരു സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ്, മാറ്റമില്ലാതെ ഇന്ന് ഒരുപോലെ നിൽക്കുന്നു. ഗുരു എന്താണ്, ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അപ്പൊ അതെങ്ങനെ സനാതനമാവും? സനാതനം എന്ന് പറഞ്ഞാൽ ഗുരു പറയുന്നുണ്ടല്ലോ, വിശ്വാമിത്രന്റെയും വസിഷ്ഠന്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ. സനാതന ധർമ്മത്തിൽ ഇപ്പോ ആര്യസമാജികളൊക്കെ കൊണ്ടുവന്ന എന്താണ്, ബ്രാഹ്മണവൽക്കരണം. താഴ്ന്ന ജാതിക്കാരെല്ലാം ഉപനയനം ചെയ്ത് വേദം പഠിച്ച് ബ്രാഹ്മണരാകുക, അതാണ് ആര്യസമാജികളുടെ സിദ്ധാന്തം. എല്ലാവരും ബ്രാഹ്മണരായ പ്രശ്നം തീരുന്നു. അത്തരം രീതികളോടൊന്നും ഗുരുദേവനും യോജിപ്പില്ല. അങ്ങനെ ബ്രാഹ്മണവൽക്കരണം ഒന്നും ഇതിന്റെ ഒരു പരിഹാരമല്ല. കാരണം അതിന് പറയുന്നു വിശ്വാമിത്രൻ ബ്രാഹ്മണനാകാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അപ്പോ ആ ജാതിയുടെ ശ്രേണിയിൽ താഴേറ്റം കിടക്കുന്നവൻ എങ്ങനെയാ ബ്രാഹ്മണനാകുന്നു? അപ്പൊ അത്തരം പരിപാടികളോടൊന്നും ഗുരുവിന് യോജിപ്പുണ്ടായിരുന്നു. പിന്നെ ഗുരു ജനിച്ചതും വളർന്നതും വിശ്വസിച്ചതും ഒക്കെ ഈ പറയുന്ന ഇന്ന് നമ്മൾ ഹൈന്ദവം എന്ന് വിളിക്കുന്ന അതിന്റെ ചില പദ്ധതികളാണ്, ആചാരങ്ങളും പദ്ധതികളുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗുരു അതിൽ തന്നെ മുമ്പോട്ട് പോയി. അതുകൊണ്ടാണ് സത്യവ്രത സ്വാമികൾ പറയുന്നത് ഹിന്ദുമതത്തിൽ ജനിക്കുകയും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഹിന്ദുവിനെ പോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെന്നാണ് എന്ന് പറയുന്നുണ്ട് സത്യവ്രത സ്വാമികൾ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ എന്താണോ മനസ്സിലാക്കേണ്ടത്, വ്യക്തിപരമായി ഗുരു പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു മതത്തോടോ ജാതിയോടോ എനിക്ക് യാതൊരു മമതയില്ല, സ്വയം സ്വതന്ത്രനായി തന്നെ ജീവിച്ചു. അതിപ്പോ പറയുന്നില്ല നാം അറിവാകുന്നു ശരീരമല്ല എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധിയായ ഒരു കാര്യങ്ങളോടും യാതൊരു മമതയുമില്ല, മമതയില്ലാതെ ജീവിച്ചു. അതിപ്പോ ഞാൻ ഈ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചു, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്ന് ഗുരു പറഞ്ഞു ഒരു സന്ദർഭത്തിൽ. എന്ന് പറഞ്ഞാൽ താൻ്റെ നിർമ്മമത്വം ഇതിനോട് മമത ഇല്ല എന്ന് കാണിക്കാൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്, അവരാരും ആവശ്യപ്പെടത്തില്ല. അപ്പോ ശിവേരിയിലാണെങ്കിലും പള്ളി പണിഞ്ഞു കൊടുക്കാമെന്ന് ഒരാളോട് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഒരുപാട് സന്ദർഭങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ പറയുന്നതിനുള്ള സാധ്യതയുണ്ട്, ഗുരുവിന്റെ കാഴ്ചപ്പാട് അതായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, സാധാരണ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള മതഗ്രന്ഥങ്ങൾ അവർക്ക് പ്രമാണമായിരിക്കണം, അത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ മുമ്പോട്ട് പോകുന്ന ജനങ്ങളെ അതിൽ പരിഷ്കരിക്കാനേ സാധ്യമാകും, അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അപ്പോ ഗുരുദേവന്റെ പ്രവർത്തന മേഖല, ഗുരുദേവൻ ആരുടെ ഇടയിലാണോ പ്രവർത്തിച്ചിരുന്നത് ആ ജനങ്ങളുടെ ഇടയിൽ ഗുരുദേവൻ എന്താണോ ഒരു മൊത്തം നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു മതപരിഷ്കരണമാണ്. വിശ്വാസങ്ങളെ, മതത്തെ, ആചാരങ്ങളെ എല്ലാം പരിഷ്കരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലാതെ മതത്തെ പാടെ നിഷേധിക്കുന്ന എന്താണ് വ്യക്തിപരമായി നാം അറിവാകുന്നു എന്നുള്ള ആ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഗുരു പറയുന്നത്. എന്താണ് എനിക്കിതുമായിട്ടൊന്നും മമതയില്ല എന്ന് പറയുന്നു. അപ്പോ ഗുരുവിന് മൊത്തത്തിൽ എന്താണ് മതാതീതൻ എന്നുവെച്ചാൽ മതത്തെ നിഷേധിച്ച് ഒരാത്മീയത പ്രചരിപ്പിച്ച ആളെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗുരുവിന്റെ പ്രവർത്തനങ്ങളിലൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല. ഗുരു മതത്തെ പരിഷ്കരിച്ചെന്ന് പറഞ്ഞാലായിരിക്കും കുറച്ചുകൂടി സാമാന്യ യുക്തിക്ക് നിരക്കുന്നത് ഗുരുവിന്റെ പ്രവർത്തനങ്ങളും എല്ലാം. ആത്മീയത ഒരിക്കലും മതാതീതമല്ല. ആത്മീയത എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇപ്പൊ ഹിന്ദുമതത്തിന്റെ കാര്യത്തിലാണല്ലോ ഇത്. ഈ ഹിന്ദുമതമാണല്ലോ പിൽക്കാലത്ത് വന്നു. ഇപ്പൊ ഇസ്ലാം മതത്തെ എടുത്തു നോക്കുക, ആത്മീയത എന്ന് പറയുന്ന മതവും ഒന്നാണ് അവിടെ. കാരണം ഇപ്പൊ അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറയുന്നതാണ് എന്ത്, ഇസ്ലാമിന്റെ ഒരാചാരം. അതാണ് അവരുടെ ആത്മീയത. സുന്നത്ത് ചെയ്യുക എന്ന് പറയുന്നത്, സക്കാത്ത് ചെയ്യുക എന്ന് പറയുന്നത്, ഇതൊക്കെ അവരുടെ മതമാണ്, ആത്മീയതയാണ്. അപ്പോ മതവും ആത്മീയതയും ഒരിക്കലും രണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാവും ആത്മീയതയും വേണമെങ്കിൽ നമുക്ക് രണ്ടെന്ന് പറയാം. ആത്മീയം എന്ന് വെച്ചാൽ ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യം, അത് വേണമെങ്കിൽ നമുക്ക് രണ്ടെന്ന് പറയാം. പക്ഷെ ഒരിക്കലും മതത്തെ ആത്മീയത, ഇസ്ലാം മതം എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതാണ് അവരുടെ ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ മതത്തിൽ നിന്ന് ഈ പറയുന്ന മതങ്ങളെന്ന് പറയുന്നുണ്ട്, നമ്മൾ ഈ ഇബ്രാഹിമി അതാണല്ലോ മതങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊന്നും ഒരിക്കലും മതം തന്നെയാണ് ആത്മീയത. മതത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മീയതയില്ല. ആണല്ലോ അത്. ഇപ്പൊ ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന് പറയുമ്പോൾ അവരുടെ ആത്മീയത എന്ന് പറയുന്നത് അവരെ ഉപദേശിച്ചിരിക്കുന്നു, ഖുറാനിലും ഹദീസുകളിലും എല്ലാം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ജീവിതമാണ് അവരുടെ ആത്മീയത. അതിൽ എല്ലാ ആചാരങ്ങളും വരും. ആചാരമില്ലാതെ അവർക്കൊരു മതമില്ല. ഇനി ഇവിടെ ഇവർ ഈ പറയുന്ന സനാതനധർമ്മം എന്ന് പറയും, ഈ സനാതനധർമ്മത്തിലേക്ക് വന്നാലും ഇത് തന്നെയാണ്. കാരണം ഇവിടെ മതം ഉണ്ടായിരുന്നില്ല, ജാതികളാണ്. അപ്പൊ ആ ജാതികൾക്ക് എന്താണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ ബാക്കിയുള്ളവർക്ക് മതം ഒന്നുമില്ലല്ലോ. ഉള്ളവർക്കാണെങ്കിൽ അവരുടെ ജീവിതമാണ് അവരുടെ ആത്മീയത എന്ന് പറയുന്നത്. ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ജാതിയുടെയും. അല്ലാതെ അതിൽ നിന്ന് വേറിട്ട് പിന്നെ ഇവർക്ക് അവിടെ ആത്മീയത വരുന്നത്, ഈ ആത്മീയത എന്ന് പറയുന്ന ഒരുത്തൻ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടതല്ലേ. ജീവിച്ചിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ ചുറ്റിപ്പണിഞ്ഞു കിടക്കുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർന്നാലേ ആത്മീയതയാവും. അല്ലാതെ പിന്നെ പരലോകത്ത് പോയിട്ടാണോ ആത്മീയത? ആത്മീയതയ്ക്ക് അർത്ഥമില്ലാതെ. അപ്പൊ ഈ മതാതീയത ആത്മീയത എന്ന് പറയുന്നത് ശുദ്ധ സംബന്ധമാണ്. പറഞ്ഞു വരുന്നതിന് ചുരുക്കം അതാണ്. മതമാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത ഈസ് ഈക്വൽ ടു മതം, അതാണ്. മതങ്ങളെല്ലാം അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്, അല്ലാതെ പറ്റില്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ നിങ്ങൾ മഞ്ഞയിട്ടിരിക്കുന്നു, എന്താണ് കാവിയിട്ടിരിക്കുന്നു, ബ്രഹ്മചാരി സന്യാസി, ഇത് മതമാണ്, ഇത് ആത്മീയതയാണ്, അല്ലെങ്കിൽ പിന്നെന്താ? ഇത് തന്നെയാണ് ആത്മീയത. അത് ആത്മീയതയുടെ ഒരു ഭാഗമാണ്. അത് കളഞ്ഞാൽ പിന്നെ അത്തരം ഒരു ആത്മീയതയില്ല. പിന്നെ സന്യാസം എന്ന് പറയുന്നതോ ബ്രഹ്മചാരി എന്ന് പറയുന്നതോ ഒന്നും. അപ്പൊ ആത്മീയത എപ്പോഴും ആചാരബദ്ധമാണ്, അനുഷ്ഠാനബദ്ധമാണ്. അപ്പൊ അതില്ലാതെ അല്ലെങ്കിൽ പിന്നെ മതവുമില്ല അവിടെ, മതവുമില്ലാത്ത ഒരവസ്ഥ വരും. ആത്മീയതയില്ല, മതവുമില്ല. അപ്പോ ഒരുത്തൻ അതല്ലേ മതപരിഷ്കരണമെന്നുള്ളത്, അവൻ ജനിക്കുന്നത് മുതല് അവൻ ബോധമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവന്റെ മതാചാരങ്ങൾ തുടങ്ങുകയാണ്. അന്നപ്രാശനം, നാമകരണം, പിന്നെ നൂലുകെട്ട്, ഇതെല്ലാം എന്താണോ, ഇതൊക്കെയാണ് അവന്റെ മതം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. വിവാഹത്തിന് എത്തിച്ചേരും, അതും അവന്റെ മതവും വിശ്വാസവും ആചാരവുമാണ്. അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കമ്മ്യൂണിസ്റ്റ്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, ഒരു നല്ല കമ്മ്യൂണിസ്റ്റിനെ എടുത്തു കഴിഞ്ഞാൽ അയാളുടെ മക്കളെ അയാൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇതൊന്നും ഈ ഒരു ആചാരങ്ങളും കാണത്തില്ല. അവരുടെ ജീവിതത്തിൽ ആത്മീയതയും ഇല്ല, അവരുടെ മതവുമില്ല, ആത്മീയതയും ഇല്ല. അവർക്കെല്ലാം പാർട്ടിയായിരിക്കും. അപ്പോ പിന്നെ ഈ മതാതീത ആത്മീയത എന്ന് പറയുന്നതിന് ഒരു എന്താണ്, അതിനൊരു ഫാൻസി ഐഡിയ എന്ന് പറയും പെട്ടെന്നൊരു. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ ഒരു പ്രചാരം വരുന്നു ഈ ശിവേരിയുടെ ബോധമില്ലാത്ത സ്വാമിമാരൊക്കെ അത് ഏറ്റു പറയുകയും ചെയ്യുന്നതിന്. അത് കാരണങ്ങൾ പലതാണ്, അത് പലതാണ്. അല്ലാതെ ഒരു തരത്തിലും മതമില്ലാത്ത ഒരു ആത്മീയത ഇല്ല. എല്ലാ മതങ്ങളും തന്നെയാണ് ആത്മീയം എന്ന് പറയുന്നത്. പണ്ട് പ്രസംഗിച്ചിട്ടുണ്ടോ മറ്റ മതാതീത ആത്മീയതയെ കുറിച്ച്? ഉണ്ടാ എസ് എൻ ഡി പിയിലൊക്കെ പ്രവർത്തിക്കുന്നവരിടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തട്ടിവിടാറുണ്ട്. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. പ്രസംഗിച്ചിട്ടുണ്ടോ? ബാക്കിയുണ്ട്, ബാക്കി പിന്നീട് പറയാം.